അടുത്തത് അതിന് മുമ്പുണ്ടല്ലോ. അനശ്രമേണ ശ്രമേണ സാധ്യം നാസ്തി തീർത്ഥ സാധനക്രിയാം പ്രതി ശ്രമക്കരണം സതേന സതേന വത്സാൻ പായയരി പയഹ ശതം കൊണ്ട് വ്യാവർത്തിപ്പിച്ചിട്ട് കുട്ടികളെ വെള്ളം കുടിപ്പിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് ക്രിയ എന്ന് പറയുന്നത്? വ്യാവർത്തി പരിച്ഛിദ്യ എന്ന് പറഞ്ഞാൽ വ്യാവർത്തിപ്പിക്കുക, മറ്റുള്ളതിൽ നിന്ന് വ്യാവർത്തിപ്പിക്കുക. 100 ഒരു ഗ്രൂപ്പ്, മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് അതിന് വ്യാവർത്തിപ്പിക്കുന്നതിന് കാരണമായി ശതം. അതുകൊണ്ട് ശതത്തിൽ അശിഷ്ട വ്യവഹാരെ ദാനപ്രയോഗേ ചതുർത്ഥ്യർത്ഥ തൃതീയ. ശിഷ്ടന്മാർ ഇവിടെ പറയുന്നതനുസരിച്ച് വേദമാർഗ അനുയായിന ശിഷ്ട, വേദമാർഗത്തെ അല്ലെങ്കിൽ വൈദിക മാർഗത്തെ പിന്തുടരുന്നവരാണ് ശിഷ്ടന്മാർ. അങ്ങനെ അല്ലാത്തവരല്ല അശിഷ്ടന്മാർ. അവരുടെ വ്യവഹാരത്തിൽ ദാണ് ധാതുവിന്റെ പ്രയോഗം, ദാണ് ധാതുവിന്റെ രൂപം വരുന്നത് യച്ഛതീന്ന. ധാന്യ ധാതുകൊണ്ട് ദാണ് ധാതുകൊണ്ട് അവിടെ അനുബന്ധത്തിൽ വരുന്ന വ്യത്യാസം. ധാന്യല് ഞകാരം അനുബന്ധം, ദാണില് നകാര അനുബന്ധം, രണ്ടും ഇത്തായി ഉപയോഗിച്ചു. ധാന്യന്റെ അർത്ഥം എന്താണ്? ദാനം ചെയ്യുക. ദദാതി ദത്ത ദദതി, അങ്ങനെ അതിന്റെ രൂപം വരും. അതേസമയം ദാണ് ധാതുവിന്റെ രൂപം അങ്ങനെയല്ല. ഇച്ഛതി യച്ഛതീ വരുന്നുണ്ട്. ദാണിന് യച്ഛാദേശം വരും. പശ്യർത്തി സർത്തി ശതസതാം പിപ ജിഗ്രധമ തിഷ്ഠ മന യച്ഛ പശ്യർച്ഛ ദോശീയ സീതാ. സൂത്രപ്രകാരം ദാണ ധാതുവിന് യച്ഛാദേശം വരും. അതിനാണ് ദൃശ്യധാതുവിന് പശ്യ വന്നിട്ട് പശ്യതി. പഗ്രഹ ധുമ എല്ലായിടത്തേക്കും പോലെ ആദേശം വരുന്നു. ധാതുവിന് തന്നെ ആദേശം വരും, തിങ്കന്ധത്തിൽ വരും. അപ്പൊ ദാണ് ധാതുവിന് യച്ഛ ആദേശം വന്നിട്ട് യച്ഛതി അർത്ഥം ഒന്നാണ്. ദാണപ്രയോഗ ചതുർത്ഥത്തിൽ തൃതീയ വരും. ചതുർത്ഥിയുടെ അർത്ഥത്തിൽ തൃതി വരുന്നത്. ഇത് ശിഷ്ടന്മാരുടെ വ്യവഹാരമല്ല, അശിഷ്ടന്മാരുടെ വ്യവഹാരത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ദാസ്യൈ എന്ന് പറയുന്നതിന് പോലെ ദാസ്യ സംയച്ഛതേ കാമുക, കാമുകൻ ദാസിക്ക് ധനവും ധാന്യവും എല്ലാം കൊടുക്കുന്നു. സംയച്ഛതേ എന്ന് വെച്ചു കഴിഞ്ഞാൽ ധനവും ധാന്യവും എല്ലാം കൊടുക്കുന്നു. ഇത് അശിഷ്ട വ്യവഹാരമാണ്, ശിഷ്ടന്മാരുടെ വ്യവഹാരമല്ല. അവിടെ ദാസി, അവിടെ ദാസ്യൈ ആണ്. സംയച്ഛതേ ദാനം ചെയ്യുകയാണ്. അപ്പോ ദാസിയിൽ എന്ത് വരണം? ചതുർത്ഥി വരണം, ദാസ്യൈ വരണം. പക്ഷെ ഇവിടെ വരുന്നില്ല. ഇത് അശിഷ്ട വ്യവഹാരം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാമുകൻ എന്ന് പറഞ്ഞത്. പ്രയോഗിച്ചിരിക്കുന്നത് ദാണു ധാതുവാണ്. അതാണ് സമ്പൂർവത്തിലുള്ള ദാണു ധാതുവിന്റെ രൂപമാണ് സംയച്ഛതേ. അതിന് എന്ത് ചെയ്തു? ദാസി ശബ്ദത്തിന് ചതുർത്ഥി വരേണ്ട സ്ഥാനത്ത് എന്ത് വന്നു? ഈ വാർത്തയ പ്രകാരം വന്നു ദാസ്യ. ദാസ്യ എന്നുള്ള ഏത് സൂത്രം വന്നിട്ടാണ് ദാസ്യ എന്ന് വന്നു? ഇത്ര പെട്ടെന്ന് പറഞ്ഞല്ലോ, നല്ല ഓർമ്മശക്തിയാണല്ലോ. ഒന്നുകൂടെ ഓർമ്മിച്ചു നോക്കി. ഒന്നുകൂടെ ഓർമ്മിച്ചു നോക്കി. എങ്ങനെ? ആംഗി ഓസിച്ച, അങ്ങനെ സൂത്രമുണ്ടോ? പുതിയ സൂത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓർമ്മശക്തി നല്ലതാണ്, പക്ഷെ ഇത്ര ഷാർപ്പാവാൻ പാടില്ല. ദാസിയ ഏത് സൂത്രമാണ് പ്രവർത്തിച്ചത്? ഈക്കോ എണച്ചി. ആരാ പറഞ്ഞ? ഈക്കോ എണച്ചി. അത്രയും ഷാർപ്പിനെസ് മതി. എങ്ങനെയിരിക്കുന്നു? ടാന്നിരിക്കുമ്പോ എന്തോരും ഇഗണിച്ച് വരുന്നു. ദാസ്യ ദാസ്യ എന്നുള്ളടത്തോ ചതുർത്ഥിയില് ആണ്യാഹ അടച്ച പിന്നെ എന്തോരും ഇഗണിച്ച് ദാസ്യൈ ഓർത്തിരിക്കും. ദാസ്യ സംയച്ഛതേ ധർമ്മീയത്വം, അതായത് ശിഷ്ട വ്യവഹാരം ധർമ്മയുക്തമായ കാര്യത്തിലാണെങ്കിൽ പറയുന്നു ഭാര്യയായി സംയച്ഛതി, ഭാര്യയ്ക്ക് നൽകുന്നു ധനധ സമ്പത്തെല്ലാം നൽകുന്നു. അവിടെ ഭാര്യയായി ഏത് വ്യക്തി വന്നു, ഏത് സൂത്രം വന്നു, ആണ്യാണോ പറയുന്ന ഒരു വ്യക്തമായി പറയുന്നു യാടാപഹ. ഇത് പ്രഥമ എങ്ങനെയാണ് ഏകവചനം, ആദ്യം ഏത് ശബ്ദം കഴി പറ കേൾക്കുമ്പോഴും ആദ്യം അതിന്റെ പ്രഥമ ഏകവചനത്തിൽ ഏതായിരിക്കും രൂപം എന്ന് ചിന്തിക്കണം. ദാസ്യ പ്രഥമ ഏകവചനത്തിൽ എങ്ങനെയാണ്, ദാസി എന്നാണ്. ഭാര്യയായി പ്രഥമ ഏകവചനം എങ്ങനെയായിരിക്കും, ഭാര്യ. അപ്പൊ ചതുർത്ഥിയിൽ ഏത് സൂത്രം വരും, യാടാപ എന്താണ് എന്റെ പെടുത്തി, യാട് പിന്നെ ശകലം കൂടെ ബാക്കിയുണ്ട്. ഭാര്യയായി ആപ്പിന്റെ പരത്തിലിരിക്കുന്ന ഇത്തിനെന്ത് വരുന്നു, യാട് വരുന്നു. ഭാര്യ യാ എന്നിരിക്കുന്നു, എന്ത് വരുന്നു, ഭാര്യയായി സമീപിച്ചത്. അപ്പോൾ ശിഷ്ട വ്യവഹാരത്തിലാണെങ്കിൽ ചതുർത്ഥിയും, അശിഷ്ട വ്യവഹാരത്തിലാണെങ്കിൽ തൃതീയം ഉപയോഗിക്കുന്നു. സമ സംയച്ഛത എന്ന് വെച്ചാൽ ദാനം ചെയ്യുന്നു എന്നേ ഉള്ളൂ, ധനം നടത്തുന്നില്ല. അത് എന്താണ് ദാനം ചെയ്യുന്നതെന്ന് ഊഹിച്ചോണം, അതിന് പദം അവിടെ ഇല്ല, നമ്മൾ മനസ്സിലായിക്കോ. അടുത്ത് ധർമാധനഭേദം ധർമ്മ്യം ധർമ്മ പത്യർത്ഥന്യായ ധനഭേദം ന്യായം ധർമ്മ്യം പഥ്യം ധർമ്മയുക്തമായതെന്നുള്ള അർത്ഥത്തിൽ ധാർമ്മികം എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്, ധർമ്മി എന്ന് വെച്ചാൽ ധാർമ്മിക വ്യവഹാരത്തിൽ എന്നർത്ഥം. ധർമ്മി ധർമ്മി ശബ്ദത്തിന്റെ സപ്തമിയിൽ ധർമ്മി ധാർമ്മികമായ വ്യവഹാരത്തിൽ ധർമ്മമല്ല ഇത്, ധർമാധനഭേദം ധർമ്മയുക്തം ധർമ്മ്യ അതിന്റെ സപ്തമിയില് ധർമ്മിയേ എന്തുവരും, ബാക്കി എന്തുവരും, ആ ധർമ്മീയ വ്യവഹാരേ ധർമ്മമായ വ്യവഹാരത്തിൽ നേരത്തെ പറഞ്ഞതിന് വിവരം, നേരത്തെ എന്താ പറഞ്ഞത്, അശിഷ്ട വ്യവഹാരം. അപ്പൊ ധർമ്മി വ്യവഹാരം എന്ന് പറയുമ്പോൾ എന്തായി, ശിഷ്ട വ്യവഹാരം. അതൊക്കെ നമ്മൾ അവിടെ ഊഹിച്ച് മനസ്സിലായിക്കോണം. സപ്തമി ഒന്ന് ഏത് സൂത്രപ്രകാരം, സപ്തമി ഒന്നത് സപ്തമി വിധിച്ച സൂത്രം ആധാരാധികരണമാണ് സപ്തമി വിധിക്കുന്ന സൂത്രം. സപ്തമി അധികരണയിച്ച ഏതർത്ഥത്തിലായിരിക്കും ഇവിടെ, ഏതർത്ഥത്തിലായിരിക്കും, അതൊക്കെ യുക്തി കൊണ്ട് കണ്ടുപിടിക്കണം. അധികരണം തന്നെ അധികരണം എന്ന് പറയുന്ന സപ്നയാണ്, അത് തന്നെ ഏതർത്ഥത്തിൽ ആധാരം ഏതൊക്കെ അർത്ഥത്തിലുണ്ട്, അപശ്രേഷികം, വൈഷയികം, ഇതിന്റെ ഏതർത്ഥമായിരിക്കും? വൈഷയികം വിഷയം, ധർമ്മ വിഷയത്തിൽ, അശിഷ്ട വ്യവഹാര വിഷയത്തിൽ എന്നൊക്കെ, അങ്ങനെയൊക്കെ വരുന്നിടത്ത് വ്യവഹാരാർത്ഥമാണ്. അപ്പോൾ ധർമ്മമാണ് കാര്യമെങ്കിൽ അവിടെ എന്തുവരുന്നു, ദാനധാതു പ്രയോഗിക്കുമ്പോൾ ചതുർത്ഥി. പിന്നെ അധർമ്മമാണെങ്കിൽ വ്യവഹാരം തൃതീയ. അടുത്ത് ചതുർത്ഥി. കർമ്മണ എം അഭിപ്രൈതി സ്വസമ്പ്രദാനം, ദാനസ്യ കർമ്മണ എം അഭിപ്രൈതി സ്വസമ്പ്രദാനം, വിപ്രായ ദാം ദത്താതി. ഇവിടെ ദാനത്തിന്റെ കർമ്മം ഏതാണ്? ദാനത്തിന്റെ കർമ്മം എന്താണോ ഗാം എന്ന് പറയുന്നതാണ്, ഗോശബ്ദമാണ്. ഗോവാണ് കർമ്മം. എന്തുകൊണ്ട് ദാനത്തിന്റെ കർമ്മം എന്ന് വെച്ചാൽ ദാനക്രിയാകർമ്മം, ദാനത്തിന്റെ ക്രിയയ്ക്ക് ഒരു കർമ്മമുണ്ട്. ആ കർമ്മം കൊണ്ട് യം അഭിപ്രൈതി സംബന്ധം ഇച്ഛതി, ഏതെന്തിനോട് സംബന്ധിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ, അല്ലെങ്കിൽ പറയും ശേഷിത്വന ഉപൈതി, ഏതെന്തിനെയാണോ ശേഷിയായിട്ട് ഭോക്തൃത്വേന ഉപൈതി, ഭോക്താവായി സ്വീകരിക്കുന്നത്. എല്ലാം വ്യാഖ്യാനത്തിനുണ്ട്. ദാനത്തിന്റെ കർമ്മം കൊണ്ട് ഏതെന്തിനെയാണോ ഭോക്താവായി സ്വീകരിക്കുന്നത്. ഇവിടെ ആരാണ് ഭോക്താവ്? വിപ്രൻ. ദാനക്രിയയുടെ കർമ്മമായി ഗോ, അതിന്റെ ഭോക്താവായി വിപ്രൻ. വിപ്രൻ എന്തുവരുന്നു? സമ്പ്രദാന സംജ്ഞ. അതാണ് ദാനസ്യ കർമ്മണ എം അഭിപ്രൈതി സംബന്ധം ഇച്ഛതി, അങ്ങനെയും അർത്ഥം പറയാം. അല്ലെങ്കിൽ ഏതെന്തിനാണോ ഭോക്താവായി സ്വീകരിക്കുന്നത് അങ്ങനെയും പറയാം. അല്ല, കുറച്ചുകൂടെ എളുപ്പത്തിലാണെങ്കിൽ എന്താണ്? ദാനത്തിന്റെ സ്വീകർത്താവ് ആരാണോ ദാനത്തെ സ്വീകരിക്കുന്നത്, കുറച്ചുകൂടെ എളുപ്പത്തിൽ, ദാനത്തെ ആരാണോ സ്വീകരിക്കുന്ന അയാളിൽ എന്തുവരും എന്നാണോ പറഞ്ഞു? സമ്പ്രദാന സംജ്ഞ. സമ്പ്രദാന സംജ്ഞ, സമ്പ്രദാനത്തിൽ എന്തുവരും? ചതുർത്ഥി. ചതുർത്ഥി സമ്പ്രദാനേ, ഏത് ഭക്തിയാണ് സമ്പ്രദാനേ? ഏതർത്ഥത്തിലാണ്? വിഷയം, സമ്പ്രദാന വിഷയത്തിൽ ചതുർത്ഥി വരുന്നു. വിപ്രായ ഗാന്ധദാദി അനഭീതത്യവ, ഇതെല്ലാം കാരക 2, 3, 13 രണ്ടാം അധ്യായത്തിലെ മൂന്നാം പാദത്തിൽ കാരകേ എന്ന് പറയുന്ന അധികാരത്തിലാണ് ഈ കാരകങ്ങളെല്ലാം വിധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും വരും എന്താണ് അനഭീതേ, അനഭീത അധികാരത്തിലാണ്, അല്ല കാരകമല്ല അനഭീത, കാരകാധികാരമല്ല, തിരിഞ്ഞുപോയി അനഭീതാധികാരം. അനഭീത എന്ന് പറയുന്ന തുടക്കം മുതൽ ആദ്യം മുതൽ അനഭീതാധികാരമാണ്. രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം പാദത്തിൽ തുടക്കം മുതൽ അനഭീതാധികാരമാണ്. കാരകാധികാരം എവിടെ വരുന്നത്? ഒന്നാം അധ്യായത്തിന് നാലാം പാദത്തിൽ. അനഭീത ഇത്യേവ അനുക്തം എന്നുള്ള ഇവിടെയും വരും. ദീയതേ അസ്മൈ ദാനിയോ വിപ്ര, ഇവിടെ എന്താണ്? ധാന്യധാതുവാണ്. അവിടെ സമ്പ്രദാന അർത്ഥത്തിലാണ് ദാനീയം എന്ന് രൂപസിദ്ധിക്കുന്നത്. കൃതന്ധത്തിൽ നമ്മൾ പഠിക്കും അനിയര് പ്രത്യം വന്നിട്ട് ദാനീയ എന്ന് വരും. ഇത് സമ്പ്രദാനത്തിൽ അനിയര് പ്രത്യം വന്നതാണ്. അതായത് ദാനീയ ശബ്ദം കൊണ്ട് തന്നെ സമ്പ്രദാനം ഉക്തമായി ഒരു അർത്ഥത്തിൽ ഒരു പ്രത്യയം വന്നു കഴിഞ്ഞാൽ ആ പ്രത്യാന്ത ശബ്ദം കൊണ്ട് ആ അർത്ഥം ഉക്തമായി എന്നാണ്. കാരണം ആ പ്രത്യയത്തിന്റെ അർത്ഥമാണല്ലോ അത്. അപ്പൊ ഇവിടെ ധാന്യധാതുവിൽ നിന്ന് അനിയര് പ്രത്യയം വന്നത് ഏതർത്ഥത്തിലാണ്? സമ്പ്രദാനാർത്ഥത്തിൽ. അപ്പൊ ദാനീയ ശബ്ദം കൊണ്ട് സമ്പ്രദാനം എന്തായി? ഉക്തമായി കഴിഞ്ഞാൽ എന്താ നിയമം? ഉക്തേ പ്രഥമ. ഇവിടെ ദാനീയ ശബ്ദം കൊണ്ട് സമ്പ്രദാനമായ വിപ്രനുക്തമായി. വിപ്രനുക്തമായോണ്ട് എന്ത് ചെയ്തു? അവിടെ പ്രഥമ വന്നു. അഭിപ്രായ ഗാം ദദാതി എന്നുള്ളതുപോലെ അവിടെ ദാനിയോ വിപ്രായ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. ഇവിടെ പറയുന്ന എന്താണ്? വിപ്രൻ ദാനീയനാണെന്നേ പറയുന്നുള്ളൂ. പശുവോ പോത്തോ കാളയോ ഒന്നും പറയുന്നില്ല. വിപ്രൻ ദാനയോഗ്യനാണ് എന്ന് പറയുന്നു. അപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ലല്ലോ, അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. മറ്റിടത്ത് എങ്ങനെയല്ല പറയുന്നത്? വിപ്രന് പശുവിനെ ദാനം ചെയ്യുന്നു. രാമഹ വിപ്രായ ഗാം ദതാദി. ഇവിടെ കർമ്മത്തെ പറയുന്നുണ്ട്, ഇവിടെ അങ്ങനെ ഒരു കർമ്മത്തെ കുറിച്ച് പറയുന്നില്ല. ദാനിയോ വിപ്രഹ എന്ന് പറയുന്നു. ക്രിയയാ അയം അഭിപ്രേതി സോവി സമ്പ്രദാനം എന്ന് പറയുന്നു. അതായത് സൂത്രത്തിൽ പറയുന്നത് കർമ്മണാ യം അഭിപ്രൈതി സമ്പ്രദാനം എന്ന് പറയുന്നിടത്ത് യം അഭിപ്രൈതി എന്ന് പറയുന്നു. വിപ്രനോട് ബന്ധത്തെ ഉണ്ടാക്കുന്നു ആരാണ്? ദാതാവ്. വിപ്രനോട് ഒരു ബന്ധത്തെ ഉണ്ടാകുന്നു. അപുനർഗ്രഹണായ സ്വസ്വത്വ നിവൃത്തിപൂർവകം ബാക്കി പറഞ്ഞില്ലായിരുന്നു മുമ്പ്? പരസ്വത്വ അബാധകമാണ് ദാനം. വ്യാഖ്യാനത്തിനുണ്ട്, നിങ്ങളുടെ പുസ്തകത്തിനുണ്ട്. അപ്പൊ ഇനിയിപ്പോ അവിടെ കുനിഞ്ഞിരുന്ന സമയങ്ങളുണ്ട്, അതൊക്കെ നേരത്തെ നോക്കണമായിരുന്നു. അപ്പോ എന്താണ്? തന്റെ സ്വത്വത്തെ ഇല്ലാതാക്കുന്നു, പരസ്വത്വത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ തന്റെ സ്വത്വത്തെ ഇല്ലാതാക്കുക, അതുവരെ രാമന്റെ വകയായിരുന്നു പശു. പക്ഷേ വിപ്രന് പശുവിനെ അങ്ങോട്ട് കൈമാറ്റം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അത് വീണ്ടും ഗ്രഹിക്കാൻ വേണ്ടിയിട്ടില്ല. അതാണ് പറഞ്ഞ ആ പുനർഗ്രഹണായ. പുനഗ്രഹണത്തിന് വേണ്ടിയല്ല, പിന്നെയോ തന്റെ സ്വത്വത്തെ ഇല്ലാതാക്കാൻ, പിന്നെ അത് തിരിച്ചെടുക്കുന്നില്ല. പിന്നെയോ പരസ്വത്വ ഉത്പാദകൻ, അത് വിപ്രന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് കരം തീർത്ത് അനുഭവിക്കേണ്ട ആരാണ്? വിപ്രൻ. പൂർണ്ണമായും കൈവിട്ട് കഴിഞ്ഞു. അപ്പൊ ഇവിടെ ദാതാവ് എന്ന് പറയുന്നത് വിപ്രനുമായിട്ടൊരു ബന്ധത്തെ ഇതിലൂടെ ഉണ്ടാക്കിയാണ്. എന്തുകൊണ്ടാണ് ബന്ധത്തെ ഉണ്ടാക്കിയത്? ദാനക്രിയയുടെ കർമ്മത്തിലൂടെ. ദാനക്രിയ എന്ന് പറയാം, പക്ഷെ ഇവിടെ കേവലം ദാനക്രിയയല്ല, ദാനക്രിയയുടെ കർമ്മം. ദാനക്രിയയുടെ കർമ്മമാണ് എന്ത്? പശു. അതാണ് സൂത്രത്തിൽ പറഞ്ഞ എന്താണ്? കർമ്മണ. സാമാന്യമായി നമ്മൾ പറയുകയാണെങ്കിൽ പറയാം ദാനക്രിയയിലൂടെ ഒരു ബന്ധം ഉണ്ടായെന്ന് പറയാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദാനക്രിയയുടെ കർമ്മമായ ഗോവിലൂടെയാണ് ആ ബന്ധം ഉണ്ടായത്. ഗോവില്ലാതെ ദാനക്രിയ നടക്കും. ദാനക്രിയ നടക്കണമെങ്കിൽ ഗോവ് വേണം. അപ്പൊ കർമ്മണ, ദാനസി കർമ്മണ എന്ന് പറഞ്ഞാൽ അതാണ്. ദാനത്തിന്റെ കർമ്മത്തിലൂടെ എം അഭിപ്രൈതി ഏതെന്നോടാണോ ബന്ധം ഉണ്ടാകുന്നത് അത് സ സമ്പദാന സജ്ഞസ്യാത്. പക്ഷെ ചിലയിടത്ത് അങ്ങനെയല്ല, ദാനക്രിയയുടെ കർമ്മത്തിലൂടെയല്ല, ക്രിയയിലൂടെ. ദാനമെന്നുള്ള അവിടെ വിഷയമല്ല. ക്രിയയാമപി ക്രിയയാ എം അഭിപ്രേതി സോവി സമ്പ്രദാനം. ക്രിയയിലൂടെ മറ്റൊന്നിനോട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, ബന്ധപ്പെടുന്നു. സോവി സമ്പ്രദാനം, അത് സമ്പ്രദാനം. അവിടെ ദാനക്രിയയുടെ കർമ്മം എന്നുള്ളത് പോയിട്ട് എന്താണ്? വെറും ക്രിയ, എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുന്നു, പത്തിയേ ശേത്തെ, പതിക്ക് വേണ്ടി ശയിക്കുന്നു. ഇവിടെ ശീങ് സ്വപ്നെ, ശയനം എന്ന് പറയുന്നത് അകർമ്മക്രിയയാണ്. ഈ അകർമ്മക്രിയയിലൂടെ എന്താണ് അഭിപ്രൈതി, പതിയുമായി സംബന്ധത്തെ പ്രാപിക്കുന്നു. സഹ, ഏതൊന്നിനോടാണോ സംബന്ധം ഉണ്ടാകുന്നത് സഹ പതിഹി, അതിന് സമ്പ്രദാനം വരുന്നു. ഇവിടെ ദാനമില്ല, ഒരു ക്രിയ. പക്ഷെ ഇതിൽ പ്രത്യേകത, ഇത് അകർമ്മക ക്രിയയായിരിക്കണം. യുദ്ധായ സന്നഹ്യത്തെ, സന്നഹ്യത്തെ, യുദ്ധായ സന്നഹ്യത്തെ, യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറാകുന്നു, യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നു എന്ന് പറയുന്നു. ആര്? യോദ്ധ. യോദ്ധ യുദ്ധായ സന്നഹ്യത്തെ, യോദ്ധാവ് യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നു. അവിടെ ആ ക്രിയയിലൂടെ യോദ്ധാവ് യുദ്ധവുമായിട്ട് ബന്ധത്തെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് വരുന്നു? യുദ്ധായ, യുദ്ധത്തിൽ സമ്പ്രദാനം വന്നു. ഇവിടുത്തെ പ്രത്യേകത, ഏതിനോടാണോ സംബന്ധത്തെ ആഗ്രഹിക്കുന്നത് അവിടെ ദാനത്തിന്റെ കർമ്മമല്ല, പിന്നെ കേവലം ഒരു ക്രിയ മാത്രം. അതെ, അതുപോലെ തന്നെ ഇവിടെ എന്ത് പറയുന്നു? ധർമ്മപത്നി, പത്നി ശേത്തെ, അവിടെയും പത്നി പതിയുമായി ഒരു ബന്ധത്തെ പ്രാപിക്കുന്നു. അഭിപ്രായതി കേവലം ക്രിയയിലൂടെ ശയിക്കുന്നു, ഒരു ക്രിയയിലൂടെ. ഇവിടെ ദാനമില്ല, ദാനത്തിന്റെ കർമ്മവുമില്ല, കേവലമായ ഒരു അകർമ്മക്രിയ. അടുത്ത് കർമ്മണ കർണസജ്ഞ സമ്പ്രദാനസ്ഥിത കർമ്മസജ്ഞ പശുനാ യുദ്ധം യജത്തെ. ഇത് ഛാന്തസമാണ്. ഇത് പശു രുദ്രായ ദദാതി, ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പശുവിനെ രുദ്രനു വേണ്ടി കൊടുക്കുന്നു, ദാനം ചെയ്യുന്നു. അപ്പൊ പശു എന്ന് പറയുന്ന ഇവിടെ എന്താണ്? കർമ്മം. രുദ്രൻ എന്ന് പറയുന്ന എന്താണ്? സമ്പ്രദാനം. ഇവിടെ പശുവിന് കർമ്മസജ്ഞ ഏ സൂത്രപ്രകാരം? കർത്തരീജസം കർമ്മ. യാജ്ഞിക പശു രുദ്രായ ദത്താതി, യാജ്ഞികൻ രുദ്രന് പശുവിനെ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ പശു എന്ന് പറയുന്നത് കർത്തരീപ്സിതമം കർമ്മ. രുദ്രായ, രുദ്രനെന്ന് പറയുന്നത് അതെ, കർമ്മണ എം അഭിപ്രീതി സമ്പ്രദാനം. പക്ഷെ വാർത്തകം എന്ത് ചെയ്തു? ഇവിടെ കർമ്മത്തിന് കർണസഞ്ജയം വിധിച്ചു, സമ്പ്രദാനത്തിന് കർമ്മസഞ്ജയം വിധിച്ചു. ഈ സ്ഥലത്ത് ഈ അർത്ഥത്തെ പറയുന്നതിന് വേണ്ടി കർമ്മത്തിന് കർണസഞ്ജയം വിധിച്ചു, സമ്പ്രദാനത്തിന് കർമ്മസഞ്ജയം വിധിച്ചു. അപ്പൊ കർമ്മത്തിന് പശുവിന് കർണസഞ്ജ വിധിച്ചു കഴിഞ്ഞാൽ ഏത് സൂത്രം പ്രവർത്തിക്കും? കർത്തുകർണയോഹോ. അപ്പൊ പശു എന്നുള്ള എന്തായി മാറും? പശുന. അർത്ഥത്തിൽ വ്യത്യാസം വരത്തില്ല, വിഭക്തിയിലാണ് വ്യത്യാസം വരുന്നത്. ഇനി സമ്പ്രദാനത്തിന് കർമ്മസഞ്ജ വിധിച്ചു. സമ്പ്രദാനം ഇവിടെ എന്താണ്? രുദ്രായ. അപ്പോ ആ രുദ്രൻ എന്ത് ചെയ്തു? കർമ്മസഞ്ജ വിധിച്ചു. അപ്പൊ അവിടെ എന്തുവരും? കർമ്മണി ദ്വിതി വന്നിട്ട് എന്തുവരും? രുദ്രം. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. പക്ഷെ വേദത്തിലാണ് നമുക്ക് മിണ്ടാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ഒരു എങ്ങനെ വന്നു? പശുന രുദ്രം യജതെ. യാഗം ചെയ്യുന്നു, ദാനം ചെയ്യുന്നു. ഇവിടെ യജധാതുവിന്റെ അർത്ഥം ദാനമെന്നാണ്. യജധാതുവിന്റെ ഇവിടത്തെ അർത്ഥം എന്താണ്? ദത്താതി. എന്നാലേ ഇത് വരത്തുള്ളൂ. അങ്ങനെ അർത്ഥമുണ്ട്. യാഗം എന്ന് വെച്ചാൽ എന്താണോ ഇതം മമ എന്ന് പറഞ്ഞ് ത്യജിക്കുന്നതാണ്. അങ്ങനെ ത്യജിക്കുമ്പോൾ അവിടെ എന്ത് വരുന്നു? ദാനം ചെയ്യണം. ആർക്ക് ദാനം ചെയ്യുന്നു? ദേവന്. ദേവന് ദാനം ചെയ്യും. അതുകൊണ്ട് യജതേ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ അർത്ഥം ദദാതി എന്നാണ്. അപ്പോൾ ഇവിടെ പശുനാ യുദ്രം യജതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ധരിക്കും എന്താണ്, പശുവിനെ കൊണ്ട് രുദ്രനെ യജിക്കുന്നു എന്നർത്ഥം മനസ്സിലാക്കും അല്ലേ. കാര്യം ശരി തന്നെയാണ്, പശുവിനെ ഉപയോഗിച്ച് രുദ്രനെ യജിക്കുന്നു എന്ന് തന്നെയാണ്. പശുവിനെ ഉപയോഗിച്ച് യജിക്കുക എന്ന് വെച്ചാൽ ആ അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന വപ്പയും മറ്റും എടുത്തിട്ട് അങ്ങോട്ട് അഗ്നിയിൽ അർപ്പിക്കുന്നു, ബാക്കി വരുന്ന ഭക്ഷിക്കുന്നു. അതും നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. അതാണ് പശുയാഗം. പശു എന്ന് വെച്ചാൽ എന്താണ്, മൃഗം. അമ്മ പശുവല്ല, ബാക്കിയുള്ള പശുവാണ് പശു എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ പറയുന്ന ഇവിടെ കാളയുടെ ഭാര്യയും ധരിക്കരുത്, ഇവിടെ പശു എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാത്തിനും പശു എന്ന് പറയും. പശുനാ രുദ്രം യജതേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് പശു രുദ്രായ ദതാതി, രുദ്രന് പശുവിനെ ദാനം ചെയ്യുന്നു പറഞ്ഞാൽ അത് തന്നെ, പശുവിനെ ഉപയോഗിച്ച് യാഗം നടത്തുന്നു തന്നെ. പക്ഷെ വിഭക്തിയിൽ മാറ്റം വരുത്തി, അതിനുവേണ്ടി എന്താ ചെയ്തത്, വാർത്തക പ്രകാരം കർമ്മത്തിന് കർണസഞ്ജയും സമ്പ്രദാനത്തിന് കർമ്മസഞ്ജയും വിധിച്ചു, എല്ലാം തലകുത്തി മറിച്ചു. അതുകൊണ്ട് തന്നെ ഭാഷ്യകാരൻ പറഞ്ഞ് ഈ വാർത്തകത്തിന്റെ ആവശ്യമില്ല എന്ന്. കാരണം ഇപ്പൊ വേദത്തിൽ അങ്ങനെ വിഭക്തി മാറ്റണമെങ്കിൽ അതിന് നിയമമുണ്ട്, വിഭക്തി വ്യത്യയം എന്ന് പറയും. വേദത്തിൽ വിഭക്തി മാറ്റി ഉപയോഗിക്കുക, വ്യത്യയം എന്ന് വെച്ചാൽ മാറ്റം. അതിനുവേണ്ടി ഇങ്ങനെ വാർത്തകത്തിന്റെ ആവശ്യമില്ല. പശുനാ രുദ്രം യജതേ, പശു രുദ്രായ ദദാതി എന്നർത്ഥം മനസ്സിലായിക്കോണം. അപ്പൊ വിഭക്തി വ്യത്യയം കൊണ്ട് തന്നെ പശുനാ രുദ്രം യജതേ എന്ന് വരാമെന്നിരിക്കെ ഈ വാർത്തകത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. ചതുർത്ഥി സമ്പ്രദായം ധാരാളം പ്രയോഗിക്കുന്ന സൂത്രമാണ്. അടുത്തു വരുന്നത് അത് അതിന് പ്രൗഢിവാദം എന്ന് പറയും. എന്ന് വെച്ചു കഴിഞ്ഞാൽ വാർത്തികാരൻ കണ്ടതിന് അപ്പുറം കണ്ടിട്ട് അതിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രയോഗിക്കാൻ പാടില്ല എന്നല്ല. അതിന് പ്രൗഢിവാദം എന്ന് പറയും. പ്രൗഢി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃഷ്ടമായ ഊഹം. പ്രൗഹ പ്രൗഢ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, എവിടെയാണ്? അതിന്റെ താഴെ വേറൊന്നുണ്ട്, അവിടെയാണ്. ഏതാണത്? ഏതാണത്? ബാക്കി വാർത്തികം പ്രാദോഹോഢോഢ്യേഷൈശേഷു അങ്ങനെയാണ്. പ്രാദോഹോ അത്രയും കേട്ടു, ബാക്കിയുള്ളതൊന്നും കേട്ടില്ല. പ്രാദോഹോ ബാക്കി കേട്ടില്ല. ആ പ്രാദോഹോഢോ ധേ ഷൈ ഷേ ഷു ഇത്രയുണ്ട്. അവിടെ വന്നാണ് എന്ത്, പ്രൗഹ പ്രൗഢ. അപ്പോ വലിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് സാർ നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഒരാളെ കാണും ബുദ്ധി നമുക്കുണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യത്തെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിഷേധിക്കാം എന്ന് വിചാരിച്ച് അയാൾ പറയുന്ന കാര്യമില്ല എന്നർത്ഥമില്ല, അതിനും കാര്യം കാണും. അങ്ങനെ പ്രൗഢിവാദം ഉപയോഗിച്ച് നിഷേധിക്കുന്നതുകൊണ്ട് എന്താണ്, അതിനെ വീണ്ടും പ്രയോഗിക്കാം, ദോഷമില്ല, വാർത്തകത്തെ അംഗീകരിക്കാം. അതുകൊണ്ടാണ് ഭട്ടവ്യതീക്ഷിതർക്ക് അറിയത്തില്ല, ഇത് നിഷേധിച്ചിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും ആ വാർത്തയത്തെ ഇവിടെ കാണിച്ചിരിക്കുന്ന അതാണ്. അപ്പോ പല സൂത്രങ്ങളെയും നിഷേധിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച ആ സൂത്രം അഷ്ടാധ്യായി എന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, ഇല്ലല്ലേ. ആ സൂത്രം തന്നെ വീണ്ടും ഉപയോഗിക്കും. അടുത്തത് രുച്യർത്ഥാന പ്രിയമാണ്. രുച്യർത്ഥാനാം ധാതുനാം പ്രയോഗേ പ്രിയമാണോ അർത്ഥ സമ്പ്രദാനം സ്യാത്. ഹരയെ രോചത്തെ ഭക്തി അന്യകർത്തൃകോ അഭിലാഷോ രുചി ഹരിനിഷ്ഠ പ്രീതേർ ഭക്തി കർത്തൃ പ്രിയമാണ് കിം ദേവദത്തായ രോചതേ മോദക പഥി. പഥി ശബ്ദത്തിന്റെ പ്രഥമയ ഏകവചനം പന്തോ പന്ധ, മലയാളത്തിലെ പന്തോ അല്ല പന്ധ. ഏത് സൂത്രം വന്നവിടെ പതിമതി ഋപുക്ഷാം ആ തുവൃത്തിയിൽ എന്താണ് അതറിയണം. യശമാ ബാക്കി എനിക്കറിയേണ്ടത് ബാക്കി എന്താണെന്നുള്ളതാണ്. അതാണ് അവിടെ സുപരമിരിക്കുന്നു. സുപരമിരിക്കുമ്പോ പതി മഥൻ എർബുക്ഷൻ എല്ലാത്തിനും ആത്ത് വരും. പിന്നെ ഏത് സൂത്രം വന്നത് ധോന്ധ വന്നു. പിന്നെ ഒന്നുകൂടെ വരുന്നു ഏതാണ് ഇത്രയും മതിയോ? രണ്ടെണ്ണം മതിയോ? പഥി ധാക്കിന്ധ വന്നു, അവസാന ആകാരം വന്നു. പഥിയിലെ ഇകാരത്തിൽ എന്ത് സംഭവിച്ചു? ഇതോ സർവനാമസ്ഥാനേ. വൃത്തിയിൽ എന്താണ് പഥ്യാദേർ ഇകാരസ്യ അകാരസ്യ സർവനാമസ്ഥാനേ. അപ്പോ എന്ത് എങ്ങനെ വരും? പന്ധാസു ഋത്തു വിസർഗം വന്നിട്ട് പന്താഹ ബാക്കി എങ്ങനെ പന്താനം എന്നോട് ദാകാരം ദീർഘം എങ്ങനെ വന്നു? എങ്ങനെ വന്നു പന്ധാനോ ആകാരം ദീർഘം വന്നെങ്ങനെയാണ്? അത്രയും ഷാർപ്പാവരുത്. ആണോ പ്രാതിപതി എങ്ങനെയാണ്? പഥിൻ. അപ്പൊ ഇനി പറയാം എങ്ങനെയാണ് ദീർഘം വന്നത്? പഥിൻ അവന്നിരിക്കുമ്പോ പന്ധാന എന്നെങ്ങനെ വരും? ഇതോ സർവനാമസ്ഥാനം പ്രകാരം എന്തു വന്നു? അകാരം വന്നു. പിന്നെ പിന്നെ എന്തു പറഞ്ഞു? പിന്നെ എന്തു വന്നു സൂത്രം? പിന്നെ സർവനാമസ്ഥാനം വെച്ചാൽ സംബുദ്ധ ദീർഘം വരും. പിന്നെ എന്തു വരും? പന്ധാനോ. ഇതൊക്കെ ഈ ഞാൻ ഈ ചോദിക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പം പഴയ സൂത്രങ്ങളെടുത്ത് നോക്കി വൃത്തികളും മനസ്സിലാക്കി രൂപങ്ങളെ ഒന്നുകൂടെ നോക്കാനാണ്. ഇത് ആവർത്തിച്ച് വീണ്ടും വരും. എപ്പോൾ ചോദിക്കുമ്പോഴും വാവിളിക്കാൻ പാടില്ല. അപ്പം ഇടയ്ക്കിങ്ങനെ വരുമ്പോൾ അത് കൊണ്ട് പഴയ സൂത്രങ്ങളും നോക്കണം, ഓർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും, പഠിച്ചതെല്ലാം മറക്കും. അപ്പോൾ പഥി എന്ന് പറയുന്ന ഏതാണ്? സപ്തമി പഥി. അതങ്ങനെ പഥി എന്ന് വന്നു. ഭസ്യട്ടേർ ലോകഹ എന്താണ് വൃത്തി? ഭസ്യപത്യാദേ ടേർ ലോകഹ ഭസഞ്ഞടുത്ത് പഥിന്റെ ടീക്ക് ലോകം വരും. പഥ് ഈ പഥി. അത് അവിടെ ഇരിക്കട്ടെ. നേരത്തെ എന്താ പറഞ്ഞത്? സൂത്രം രുച്യർത്ഥാനാം യോഗേ എന്ന് ചേർക്കണം. രുച്യർത്ഥാനാം യോഗേ പ്രിയമാണ. അതാണ് പറഞ്ഞിരിക്കുന്നത്. രുച്യർത്ഥാനാം ധാതൂനാം പ്രയോഗേ പ്രിയമാണോ അർത്ഥ സമ്പ്രദാനം സ്യാത്. രുചി അർത്ഥം എന്ന് വെച്ചാൽ രുചി അർത്ഥത്തിലുള്ള ധാതുക്കളുടെ രുചി എന്നുള്ള അർത്ഥത്തിലുള്ള ധാതുക്കളുടെ പ്രയോഗത്തിൽ ഇവിടെ ഹരയെ രോചത്തെ ഭക്തി രുച ദീപ്തൗ അഭിപ്രീതോ ച ധാതു. രുച ധാതുവിന് രണ്ടർത്ഥമുണ്ട്, ദീപ്തി എന്നും അഭിപ്രീതി എന്നും. ഇവിടെ അഭിപ്രീതി പ്രീതി നല്ല പ്രീതി എന്നുള്ള അർത്ഥത്തെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. രുചി ധാതുവിന് പ്രീതി എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ രുചിധാതു വേണമെന്നില്ല, രുചിധാതുവിന്റെ പ്രീതി എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഏത് ധാതു പ്രയോഗിച്ചാലും മതി. ആ ധാതുവിന്റെ അർത്ഥം പ്രീതിയായിരിക്കും. അങ്ങനെയുള്ള ധാതു പ്രയോഗിക്കുമ്പോൾ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന എന്താണ്? രോചത്തെ രുചി പ്രീതി എന്നുള്ള അർത്ഥത്തിലുള്ള ധാതു പ്രയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ പ്രിയമാണോ അർത്ഥ എന്നാണോ? പ്രിയമാണമായ അർത്ഥം എന്ന് പറയുന്നത് പ്രീതിക്ക് ആശ്രയമായിരിക്കുന്ന ഏതാണോ അത്, അതിനെന്തുവരും? സമ്പദാന സഞ്ജ വരും. പ്രീതിക്ക് ആശ്രയമായിരിക്കുന്നത് ശരിക്കും പറഞ്ഞ സമവായ സംബന്ധേന പ്രീത്യാശ്രയ. സമവായ സംബന്ധത്തിൽ പ്രീതി എവിടെയാണോ ഇരിക്കുന്നത് അതിൽ എന്നർത്ഥം. അതാണ് പ്രിയമാണയുടെ അർത്ഥം. അങ്ങനെ തന്നെ എടുക്കണം. സമവായ സംബന്ധത്തിൽ പ്രീതി എവിടെയാണോ ഇരിക്കുന്നത് ആ വസ്തുവിനെ കുറിക്കുന്ന ശബ്ദം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹരയെ രോചത്തെ ഭക്തി. അപ്പോ പ്രീതി എവിടെയാണ് ഇരിക്കുന്നത്? ഹരിയിലായിരിക്കുന്നു. പ്രീതി ഹരിയിൽ സംവേദമായിരിക്കുന്നു. അപ്പോ അങ്ങനെ ഇരിക്കുന്നുണ്ട് പ്രിയമാണമായ അർത്ഥമായി ഏത്? ഹരി. പ്രീതിക്ക് ആശ്രയമായിരിക്കുന്ന ഒന്നായി ഹരി. ഇത് സാധാരണ പ്രയോഗിക്കുന്നതാണ്. പ്രീതിക്ക് ആശ്രയമായിരിക്കുന്ന ആ അർത്ഥത്തെ കുറിക്കുന്ന ശബ്ദമായി ഹരി. അവിടെ പ്രീതിയിരിക്കുന്നു, അവിടെ സമ്പ്രദാന സഞ്ജ വരുന്നു ഹരിക്ക്. ഏത് സൂത്രം വരും അടുത്ത്? ചതുർത്ഥി സമ്പ്രദാനേ ചതുർത്ഥി വരുന്നു ഹരയെ എന്നാണ്. ഹരയെ രോചത്തെ ഭക്തി എന്ന് പറഞ്ഞു. അപ്പോ രുചിയുടെ അർത്ഥത്തിലുള്ള ധാതുക്കൾ പ്രയോഗിക്കുമ്പോൾ എവിടെയാണോ പ്രീതി വരുന്നത് അതിൽ സമ്പ്രദാന സഞ്ജ വരുന്നു, ചതുർത്ഥിയും വരുന്നു. അപ്പൊ ഇവിടെ അത് ഒന്ന് വിശദീകരിക്കുന്നുണ്ട് എന്താണെന്ന്. അടുത്ത് എന്താണ് പറയുന്നത്? ഹരയെ രോചതെ ഭക്തി. അന്യകർത്തൃകോ അഭിലാഷോ രുചി. രുചിയർത്ഥത്തിലുള്ള ധാതു പ്രയോഗിക്കുമ്പോഴാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ രുചി എന്ന് പറയുന്നത് ഹരിയുടെ പ്രീതിയാണ്. അതിനാണ് രുചി എന്ന് പറയുന്നത്. അതിനെ തന്നെ അഭിലാഷമെന്നും പറയാം. അഭിലാഷം രുചി പ്രീതി എന്നൊക്കെ പറഞ്ഞ കൂടെ ഒന്നുതന്നെ. അതിന്റെ കർത്താവ് വേറൊരാളായിരിക്കണം, ഹരിയായിരിക്കാൻ പാടില്ല. ഹരിയിൽ പ്രീതി ഉണ്ടായി, ആ പ്രീതി ഉണ്ടാക്കിയ ആരാണ്? ഭക്തിയാണ്. അതാണ് അന്യകർത്തൃകമായ അഭിലാഷമാണ് രുചി. ആണോ അന്യകർത്തൃകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർത്താവ് ആര്? ഭക്തി. ഭക്തി എന്ന് വെച്ചാൽ ഭക്തനിൽ ഉള്ള ഭക്തി, ഹരിയിൽ ഭക്തനോടുള്ള പ്രീതി ഉണ്ടാക്കി. ഭക്തനിൽ ഭക്തി ഉള്ളതുകൊണ്ട് ഹരിയിൽ പ്രീതിയുണ്ടായി, ആരോട്? ഭക്തനോട്. അപ്പോൾ പ്രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന പ്രീതിയുടെ വിഷയം ഏതെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഇവിടെ പ്രീതിയുടെ വിഷയത്തെ അല്ല എടുക്കേണ്ടത്, പിന്നെയോ പ്രീതിയുടെ ആശ്രയത്തെ. പ്രീതിയുടെ ആശ്രയം ആരാണ്? ഹരിയാണ്. അപ്പോൾ ഭക്തനിൽ ആണ് ഭക്തിയുടെ ആശ്രയം. പക്ഷെ ഇവിടെ ഭക്തനല്ല കർത്താവ്. പിന്നെ കർത്താവ് ആരാണ്? ആരാണ്? ഭക്തി. എന്തുകൊണ്ട്? ഭക്തി, ഭക്തന്റെ ഭക്തി ഹരിയിൽ പ്രീതിയെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ഭക്തി നിമിത്തമായി ഹരിയിൽ പ്രീതി ഉണ്ടായി. അതാണ് പ്രീതിയുടെ സ്വവായനുള്ള ആശ്രയം എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രീതി ഹരി സംവേദമാണ്, ഹരിയിൽ പ്രീതി ഇരിക്കുന്നു എന്നർത്ഥം. അത് ഉണ്ടാക്കിയതാര്? അപ്പൊ അന്യകർത്താവ് ആരാണ്? അപ്പൊ അന്യം എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രീതിയുടെ ആശ്രയത്തിൽ നിന്നും അന്യമായ ഒന്നായിരിക്കണം പ്രീതിയുടെ കർത്താവ്. ഇവിടെ പ്രീതിയുടെ ആശ്രയമായ ഹരിയിൽ നിന്നും അന്യമായ ഭക്തിയാണ് പ്രീതിയെ ഉണ്ടാക്കിയത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന അന്യകർത്തൃകോ അഭിലാഷോ രുചി എന്ന് പറയുന്നു. ഈ രുചി എന്ന് പറയുന്ന അതിനെക്കുറിച്ചായി പറയുന്നു. പ്രീതി, പ്രീതിയെ കുറിച്ച് പറയാണ്. അന്യകർത്തൃകമായ അഭിലാഷം എവിടെയുണ്ടായത്? അതിനാണ് എന്തു പറയുന്ന അഭിലാഷത്തെ? രുചി. അതിനാണ് എന്തു പറയുന്നത്? പ്രീതി എന്ന് പറയുന്നു. അതങ്ങനെ പറയാൻ കാരണം, അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പറയാൻ കാരണം, ഹരിഹി ഭക്തിം അഭിലഷതി എന്ന് പറയുന്നു. ഹരിഹി ഭക്തിം അഭിലഷതി. അവിടെ ഹരിയിൽ ചതുർത്ഥി വരത്തില്ല. ഹരിഹി ഭക്തിം അഭിലഷതി എന്ന് പറഞ്ഞാൽ ഹരിയിൽ ചതുർത്ഥി വരത്തില്ല. എന്തുകൊണ്ട്? അഭിലഷതി അഭിലാഷ എവിടെ ഇരിക്കുന്നു? ഹരിയിൽ. എങ്ങനെയിരിക്കും? സംവേദമായി. പക്ഷേ അവിടെ എന്താണ്? അവിടെ ചതുർത്ഥി വരുന്നില്ല. എന്തുകൊണ്ട്? അന്യകർത്തൃകമല്ല അവിടുത്തെ എന്ത് അഭിലാഷം എന്ന് വെച്ചാൽ, ഇവിടെ അഭിലാഷം ആരുണ്ടാക്കി? ഹരി തന്നെ ഉണ്ടാക്കി. എന്തുകൊണ്ട്? അഭിലാഷത്തിന് അവിടെ ഒരു കർമ്മമുണ്ട്. ഏതാണ്? ഭക്തി. ഭക്തിം അഭിലഷതി. അവിടെ ഭക്തി എന്ന് പറയുന്നത് കർമ്മമാണ്. എന്തിന്റെ? അഭിലാഷത്തിന്റെ. അപ്പൊ ഇവിടെ അന്യകർത്തൃകമായ പ്രീതി ഹരിയിലില്ല. ഉണ്ടോ? ഭക്തി ഇവിടെ ഉണ്ട്. പക്ഷെ അതെന്തായി? കർത്താവല്ല, പിന്നെയോ കർമ്മം. അപ്പോ എപ്പോഴാണോ ഭക്തി അഭിലാഷത്തെ ഉണ്ടാക്കുന്നത്, അവിടെ മാത്രമേ സമ്പ്രദാന സഞ്ജ വരത്തുള്ളൂ. അപ്പോ അവിടെ എന്തു വന്നു? ഹരയെ രോജതേ ഭക്തി എന്ന് പറയുന്നത് ഭക്തി പ്രീതിയെ ഉണ്ടാക്കി. അതുകൊണ്ട് അവിടെ ഹരിയിൽ വന്നു. അതെങ്ങനെ പറ്റും? എന്തുകൊണ്ട്? ഭക്തി എന്ന് പറയുന്ന ഇവിടെ എന്താണ്? എന്താണ് ഭക്തി എന്ന് പറയുന്ന ഇവിടെ എന്താണ്? കർമ്മം. അത് കർത്താവണമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം? ഭക്തി കർത്താവണമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം? പ്രഥമയിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ തൃതിയിൽ വരണം. അനുക്തമായി കഴിഞ്ഞാൽ എങ്ങനെ വരും? തൃതിയിൽ. ഏ സൂത്രപ്രകാരം? ഉക്തമാണെങ്കിലോ പ്രഥമ വരണം. അവിടെ ഭക്തി എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? ദൈവം. പിന്നെ ഇവിടെ ക്രിയ ഏതാണ്? അതിന്റെ കർത്താവ് ആരാണ്? അപ്പൊ ഇവിടെ ക്രിയ ഉണ്ടാക്കിയാര്? ഹരി. അപ്പോ അഭിലാഷത്തിന്റെ കർത്താവ് ഇവിടെ ആര്? ഹരി. അപ്പൊ അവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? അന്യകർത്തൃകോ അഭിലാഷോ രുചി. ഈ സൂത്രത്തിൽ രുചിയർത്ഥം എന്ന് പറയുന്ന രുചി അന്യകർത്തൃകമായ അഭിലാഷത്തെ വേണം എടുക്കേണ്ടത്, സ്വകർത്തൃകമായത് അല്ല. ഹരി ഭക്തിയും അഭിലഷതി എന്ന് പറയുന്നിടത്ത് അഭിലാഷം എങ്ങനെയാണ്? സ്വകർത്തൃകമാണ്. ഒന്നുകൂടെ പറയുന്നത് എന്താണ്? ഹരിനിഷ്ഠ പ്രീതേഹേ ഭക്തി കർത്രി പറയുന്നു. ഹരിനിഷ്ഠ പ്രീതി, അത് നേരത്തെ പറഞ്ഞല്ലോ. പ്രീതി എന്ന് പറയുന്ന ഇവിടെ ഹരിനിഷ്ഠമാണ് പ്രീതി. അതിന്റെ കർത്രി, കർത്താവായിരിക്കുന്ന ആരാണ്? ഭക്തി. പ്രീതി ഹരിയിലാണ് ഇരിക്കുന്നതെങ്കിലും കർത്താവായിരിക്കുന്ന ആരാണ്? ഭക്തി. അതാണ് ഈ ഉദാഹരണത്തിന്റെ പ്രത്യേകത. അങ്ങനെയുള്ളടത്തെ ചതുർത്ഥിപുരത്വം. അതിനും ഹരിഹി ഭക്തിയും അഭിലഷതി എന്ന് പറയുന്നിടത്ത് പ്രീതി എവിടെയിരിക്കുന്നു? ഹരിനിഷ്ഠ ഭക്തി, ഹരിനിഷ്ഠ പ്രീതി. അതിന്റെ കർത്താവ് ആര്? ഹരി തന്നെ. അന്യകർത്താവല്ല, ഭക്തിയല്ല. ഭക്തിയോടെ എന്തായി കർമ്മം? അപ്പോ ഹരിഹി ഭക്തിയും അഭിലഷതി എന്ന് പറയും. പക്ഷേ ഹരയെ ഭക്തി രോചതേ എന്നും പറയും എന്ന് പറയും. ആദിത്യോ രോചതേ ദിക്ഷു എന്ന് പറയും. ആദിത്യൻ പ്രകാശിക്കുന്നു, ശോഭിക്കുന്നു ദിക്ഷു ദിക്കുകളിൽ. എല്ലാ ദിക്കിലും ആദിത്യന്റെ പ്രകാശം പരക്കുന്നു എന്നർത്ഥം. അവിടെ രോചത്തെ എന്നുള്ളിടത്ത് ആദിത്യ എന്ന് പറയുന്നിടത്ത് ചതുർത്ഥി വരുന്നില്ല. എന്തുകൊണ്ടാണ്? രുചിയർത്ഥമല്ല, രുചിധാതുവിനെ പ്രയോഗിച്ചത്. അവിടെ രുചിധാതുവിന് രണ്ടർത്ഥമുണ്ടെന്ന് ആദ്യം പറഞ്ഞ ഏതൊക്കെയാണ്? ദീപ്തിയും അഭിപ്രീതിയും, പ്രീതിയും. പക്ഷെ ഇവിടെ ഏതർത്ഥം എടുത്തു? അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ്? ആദിത്യോ രോചത്തെ ദിക്ഷു. അതെല്ലാം വ്യാഖ്യാനത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരും ഇപ്പൊ കുഞ്ഞുകളായത് അവിടെ ഇവിടെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കത്തുമില്ല. ഇരുട്ട് നേരം തപ്പിയാലും അവർക്ക് കാണാനും പോകുന്നില്ല. ഒന്നിനും നേരത്തെ വായിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ എഴുന്നേറ്റ് പോയിട്ട് വായിക്കണം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് അവിടെ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം കണ്ണൂർ നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവം നടക്കുന്നത്? ഇത് ദുര്യോധന വധമാണോ അതോ ബാണാസുര വധമാണോ എന്നൊന്നും പിന്നെ കാര്യം പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഒന്നുകിൽ അതൊക്കെ വായിച്ചിട്ട് വരണം, അല്ലെങ്കിൽ പോയിട്ട് വായിക്കണം. അതിനകത്തുള്ളതേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കണം. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഇന്നലെ പറഞ്ഞ പുണ്യ ഗൗരവർണം പുണ്യം കൊണ്ടുണ്ടാവുന്നതാണ്. ഏതില്ല എന്നാ പുസ്തകം പിന്നെ കത്തിച്ചു കളയണം. എവിടെ? ഇല്ലേ, ഉറപ്പാണോ? അതിന്റെ ഏതൊക്കെ വ്യാഖ്യാനമുള്ളത്? ഒരു വ്യാഖ്യാനം കൂടെയുണ്ട്. അതാണോ നിങ്ങളുടെ ഇരിക്കുന്നത്? അതുപോലെ അതാണ് ഞാൻ പറയുന്നത്, എല്ലാം കാണാത്ത. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് വല്ല കാര്യമുണ്ട്? ഇരട്ടോടൊക്കെ നോക്കി അറിയാറില്ല. രണ്ട് വ്യാഖ്യാനമുണ്ട്, തത്വബോധിനി. ആ രണ്ട് വ്യാഖ്യാനം കൂടെ ഒരു പുസ്തകത്തിൽ കിട്ടും. അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തു വെക്കേണ്ടായിരുന്നു. ഇതാണ് അതിൽ തത്വബോധിനിയിലാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. എന്താണ്? പുണ്യേന ഗൗരവർണ്ണ. ബാലരമനോരമയിൽ കൊടുത്തിരിക്കുന്ന അതിന് പകരം എന്താണ്? അത് കാണണമല്ലോ നോക്കിയിട്ടുണ്ടെങ്കിൽ. ഇല്ല, അപ്പൊ അതും നോക്കിയില്ല. അത് ഉണ്ടായിട്ടും ഇപ്പൊ കാര്യമില്ല. ആ പുസ്തകത്തിലുള്ള കാര്യമാണ് ചോദിച്ചത്. ദ്രവ്യം ഗുണം ക്രിയ പുണ്യേന ബ്രഹ്മവർച്ചസം, അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. മറ്റത് ബാലമനോരമ, അതിന്റെ താഴെ തത്വബോധിനി എന്ന് പറഞ്ഞ് രണ്ട് വ്യാഖ്യാനമുണ്ട്. അതിനകത്താണ് ഇത് വരുന്നത്. മിക്കവാറും എല്ലാ ഉദാഹരണങ്ങളും പ്രത്യുദാഹരണങ്ങളും എല്ലാം അതിനകത്ത് വരും. അതിൻ്റെ ആവശ്യമുള്ളൂ. രണ്ടിലും കൂടെ എല്ലാ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പലതരത്തിലുള്ള എല്ലാം കിട്ടും അതിനകത്ത്. രണ്ടും കൂടെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ല, ഇപ്പോൾ ഒന്ന് തന്നെ ആകെ ബുദ്ധിമുട്ടുന്നു. പിന്നെ രണ്ടും ഏത് അതൊക്കെ പണ്ടത്തെ അന്നത്തെ കാലഘട്ടത്തില് അന്നത്തെ കാലഘട്ടത്തില് കൃഷ്ണനും രാമനും ഒക്കെ കറുത്തായിരുന്നു. അവരൊന്നും ബ്രാഹ്മണരല്ല. വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അന്ന് അവർക്കറിയത്തില്ലായിരുന്നു പുറത്ത് ഇതിലും നല്ല വെളുപ്പുള്ള ആൾക്കാരുണ്ടെന്ന്. അതിൻ്റെയൊക്കെ പിന്നിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്. പുണ്യേന ഗൗരവർണ, വെളുത്ത, നല്ല വെളുത്ത നിറമുള്ളത് എല്ലാം ഈ ദക്ഷിണേന്ത്യയിലുള്ള ദ്രാവിഡന്മാർ, ആദിവാസി ശൂദ്രന്മാരെല്ലാം കറുപ്പല്ലേ. അപ്പൊ ഇവർക്കൊന്നും പുണ്യമേ ഇല്ല. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ കാര്യം. അതുപോട്ടെ, അതൊക്കെ ആ കാലഘട്ടത്തിൽ ഓരോ ഇങ്ങനെ സ്മൃതിയിലൊക്കെ ഉള്ളതാണ്. സ്മൃതിയാണ് ഉദാഹരണങ്ങൾ കൊടുക്കുന്നതെല്ലാം എവിടെയെങ്കിലും പ്രയോഗിച്ചതായിരിക്കും. എവിടെയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സ്മൃതിയിലോ പുരാണങ്ങളിലോ ഒക്കെ പ്രയോഗിച്ചായിരിക്കും. പ്രിയമാണക്കും പ്രതിയോഗിക്കുന്നു. രുചിയർത്ഥാനാം പ്രിയമാണഹ എന്ന് പറഞ്ഞു. അതായത് പ്രിയമാണയുടെ അർത്ഥം നേരത്തെ പറഞ്ഞു എന്താണ്? പ്രിയമാണയുടെ അർത്ഥം പറഞ്ഞു നേരത്തെ എന്താണ്? പ്രിയമാണയുടെ അർത്ഥം നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യമാണ് ചോദിക്കുന്നു. പ്രീതിയുടെ സമവായന ആശ്രയം എന്ന് പറഞ്ഞു. പ്രീതിയുടെ സമവായനയുള്ള ആശ്രയം. അവിടെ മാത്രമേ എന്ത് വരത്തുള്ളൂ? സമ്പ്രധാന സംജ്ഞ വരത്തുള്ളൂ. സമ്പ്രധാനം വന്നിട്ടുണ്ട് ചതുർത്ഥി വരാൻ. ഇതെന്ത് വിഭക്തിയാണ് ഈ സൂത്രത്തിൽ വിധിക്കുന്നത്? കാരവിഭക്തിയാണ്. സമ്പ്രധാനം വിധിച്ചിട്ട് ചതുർത്ഥി വിധിച്ചു കഴിഞ്ഞാൽ എന്താവും? അത് കാരവിഭക്തിയാവും. ദേവദത്തായ രോചത്തെ മോദക പഥി. ദേവദത്തായ രോചത്തെ മോദക പഥി എന്ന് പറയും. ആ അത് വേറെ ഒന്നുണ്ട്. പിന്നെ ഉദാഹരണങ്ങളെ പിന്നെ പറയുമ്പോഴത്തേക്ക് ബാലമനോരമയും തത്വബോധനയും മാത്രം നോക്കിയാൽ പോരാ. നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു ഉദാഹരണം എന്താണ്? യുദ്ധായ സന്നഹ്യത. അത് രണ്ട് വ്യാഖ്യാനത്തിലുള്ളതല്ല, അത് കാശിയിലുള്ളതാണ്. അതും കൂടെ കൈവച്ചേക്കുന്നു. ചിലപ്പോൾ ഭാഷയത്തിലെ ഉദാഹരണം പറയും. അപ്പോൾ അതും കയ്യിൽ വേണം. ഇതെല്ലാം കൂടെ നിരത്തി വെച്ചിരുന്നാൽ എവിടെയെങ്കിലും ഒത്തു വരും. എങ്ങനെ? ആ ഇത് വെച്ചിട്ട് പഠിച്ചത് പിന്നെ അത് തലയ്ക്കകത്താക്കണം. അപ്പോൾ ശരിയാവും. ദേവദത്തായ രോചത്തെ മോദക പഥി പറയുന്നു. ഇവിടെ എന്താണ്? ദേവദത്തായ രോചത്തെ മോദക. ദേവദത്തിന് മോദകം ഇഷ്ടമാണ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദേവദത്തിന് മഹ്യം രോചത്തെ എന്ന് പറഞ്ഞാൽ എന്താണോ? എനിക്കിഷ്ടമാണെന്നേ ഉള്ളൂ അർത്ഥം. രോചത്തെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ. ഹരയെ രോചതേ ഭക്തി, ഭക്തി ഹരിക്ക് ഇഷ്ടമാണ് എന്നാണ് എന്റെ സാധാരണ അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ് ഇഷ്ടം? ആർക്കാണ്? ദേവദത്തൻ. ആർക്കാണോ ഇഷ്ടമുള്ളത് അവിടെ സമ്പ്രദാന സഞ്ജ വന്നു, ചതുർത്ഥി വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇവിടെ എന്താണ്? ദേവദത്ത സമവേദമാണ് പ്രീതി, മോദക കർത്തൃകമാണ് പ്രീതി. മോദമാണ് എന്തിനുണ്ടാക്കിയത്? പ്രീതി ഉണ്ടാക്കിയത്. അത് രണ്ടും അന്യകർത്തൃകോ അഭിലാഷോ രുചി ഹരിനിഷ്ഠ പ്രീതേർ ഭക്തി കർത്തൃ, അതെല്ലാം അവിടെ യോജിച്ചു വരുന്നു. പക്ഷേ അവിടെ പതി ശബ്ദം, അത് പ്രിയമാണോ? അത് പ്രീതിയുടെ ആശ്രയം അല്ല. പ്രീതിയുടെ ആശ്രയമല്ലാത്തതുകൊണ്ട് അവിടെ എന്താണ്? അത് വിഷയസപ്തമി ഒന്നു പതി വഴിയിൽ എന്ന് വെച്ചാൽ വഴിയാത്ര പോകുമ്പോൾ അയാൾ പറയണം, വഴിയാത്രയിൽ എനിക്ക് ഹരി ദേവതത്തിന് ഇഷ്ടം എന്താണ്? മോദവും തിന്ന് കുറച്ച് വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ യാത്ര സുഖമാവും, അതാ പറയുന്നത്. അപ്പൊ ഇവിടെ പതി എന്ന് പറയുന്നതല്ല പ്രീതിയുടെ ആശ്രയം, പിന്നെയോ ദേവദത്തനാണ്. കൊഴുക്കട്ട കൊഴുക്കട്ടയും മോദകം മോദവുമാണ്. ഗണപതിയുടെ കയ്യിലിരിക്കുന്ന സാധനമുണ്ട്, അത് കൊഴുക്കട്ടയാണോ? അത് സാധനം വേറെയാണ്. മോദകം ബേക്കറി പോയി മോദകം ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊഴുക്കട്ട തരത്തില്ല, വേറൊരു സാധനം തരും. അത് നല്ല മധുരമുള്ള സാധനമാണ് കൊഴുക്കട്ടകാര്. ലഡു പോലെ ഇരിക്കും. നല്ല മധുരമുള്ള സാധനം. ശരിയാണ്, ഇവിടെ ഒന്നും അങ്ങനെ കാണാറില്ല. ഗണപതിക്ക് കൊഴുക്കട്ട എന്ന് പറയുന്നത് എന്താണ്? മലയാള സാധനമാണ്. അപ്പോ മലയാള മോദകം എന്ന് വേണമെങ്കിൽ ചേർക്കാം കൊഴുക്കട്ടയ്ക്ക്. കേരള മോദകം അങ്ങനെയൊക്കെ പറയാം. ദേവദത്തായ രോജത്തെ മോദക പതി. അപ്പൊ ഇവിടെ സാധാരണ നമ്മളത് അർത്ഥം പറയുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. എന്താണോ മഹ്യം രോജത എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ശരി.